അതിനാണ് ഭാഷകാരൻ നിഷേധിക്കുന്നത്. എന്താണ് അപഹത പാത്മത്വാദി വിശേഷണ അസംസാരാത്മവിഷയ ഔപനിഷദ ദർശനം എന്ന പ്രവൃത്തി അംഗം ഇവിടെ ഒരു പൂർവപക്ഷം. ശരിയാണ്, ശരീരവ്യതിരിക്തമായ ഒരു ആത്മാവിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്, സംഗതി ശരിയാണ്. എന്നാൽ ഇതേ ശ്രുതി തന്നെ പാപരഹിതനായ അപഹത പാത്മത്വാദി അസംസാരിയായ ഒരു ആത്മാവിനെ കുറിച്ചും പറയുന്നു, നിത്യമുക്തമായ ഒരു ആത്മാവിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ നിത്യമുക്തമാണ് ആത്മാവെങ്കിൽ പിന്നെ അതെങ്ങനെ കർമ്മവുമായി ബന്ധപ്പെടും? പ്രവൃത്തി അംഗമാകുന്ന എങ്ങനെ? അതുകൊണ്ട് പ്രവൃത്തി അംഗമാകത്തില്ല. ആത്മാവ് സ്വതന്ത്രനാണ്, ആത്മജ്ഞാന സ്വതന്ത്രമാണ്, അതിന് കർമ്മവുമായിട്ടൊരു ബന്ധമില്ല. ഇങ്ങനെ ഒരു പൂർവക്ഷം വരാം. കാരണം ഉപനിഷത്തിൽ അങ്ങനെ അസംസാരിയായ ആത്മാവിനെ കുറിച്ച് പരാമർശിക്കുന്നതുകൊണ്ട് അപഹതപാത്മത്വാദി വിശേഷണ, അപഹതപാത്മാ തുടങ്ങി ആത്മാവിനെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് അസംസാരി ആത്മവിഷയം ഉപനിഷത്ത്. അസംസാരിയായ ആത്മാവിനെ കുറിച്ചാണ് ഉപനിഷതമായ ദർശനം പറയുന്നത്. പ്രവൃത്തി അംഗം സ്യാത്. അപ്പൊ അതങ്ങനെ കർമ്മവുമായി ബന്ധപ്പെട്ടു. സിദ്ധാന്തം പറയുന്ന ആത്മജ്ഞാനം സ്വതന്ത്രമാണ്, അതിന് കർമ്മമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. സ്വതന്ത്രമായിട്ട് തന്നെ അത് മുക്തി ഫലത്തെ കൊടുക്കുന്ന ഒന്നാണ്. അതിന് മീമാംസ അംഗീകരിക്കുന്നില്ല. എന്നാ പുരിയാദി സംസൂചിത സംസാരനേവാത്മനോ ദുഷ്ടവ്യത്വനുപദേശ അപഹതപാത്മത്വാദി വിശേഷണന്തു സ്തുത്യർത്ഥം ഭൂഷിതി. അപ്പൊ ഇവിടെ ഈ ഭാഷകാരൻ ഇങ്ങനെ ആശയം കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ വേദത്തെ ആശ്രയിച്ച് നാനാതരത്തിലുള്ള അഭിപ്രായങ്ങൾ, ചർച്ചകൾ, വിമർശനങ്ങൾ, പല ആശയങ്ങളും നിലനിന്നിരുന്നു. അത് കഴിഞ്ഞ് ഭാഷ്യകാരനാണ് ഇതിനിങ്ങനെ ഒരു രൂപം കൊണ്ടുവന്നത്. അല്ലാതെ നമ്മളീ ധരിച്ചിരിക്കുന്നത് പോലെ നമ്മളെന്താ ചെയ്യുന്നത്? ഭാഷ്യകാരൻ കണ്ടെത്തിയ ആശയങ്ങളൊക്കെ ഋഷിയുടേതാണെന്ന് നമ്മൾ പറയണം. അത് ഋഷി പറഞ്ഞതാണ്. ഭാഷ്യകാരൻ ഇത് പറയുന്നത് വരെ ഋഷി പറഞ്ഞിട്ടില്ല ഇതൊന്നും. അതാണ് ഇവിടെ ഇത് പല അഭിപ്രായങ്ങൾ വരുന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് പല അഭിപ്രായങ്ങളൊന്നായിട്ടുണ്ട്. അന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഇതെല്ലാം വെറും അർത്ഥവാദമാണ് എന്നാണ്. ഋഷിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് എന്താണെന്ന് തീരുമാനിച്ചത് ഭാഷ്യകാരനാണ്. അവനൊന്നും ഋഷിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച്. അതിനെ മനസ്സിലാക്കിയവർക്ക് ഋഷിയുടെ അഭിപ്രായത്തെ കുറിച്ച് പല അഭിപ്രായങ്ങളായിരുന്നു. ഇനി ഭാഷ്യകാരൻ ഇങ്ങനെ തീരുമാനിച്ച് അതുകൊണ്ട് പ്രശ്നം തീർന്നു. തീർന്നില്ല, പിന്നീട് വന്നവർ പറഞ്ഞു, ഭാഷ്യകാരൻ പറഞ്ഞ ശരിയുണ്ട്. ഋഷിയുടെ അഭിപ്രായം ഏതാ? ഏതാണ് ഋഷി പറഞ്ഞ അഭിപ്രായം? ഏതാണ് ഋഷിയുടെ അഭിപ്രായം? ഭാഷ്യകാരൻ മുമ്പ് പറഞ്ഞത് പല അഭിപ്രായങ്ങൾ. ഭാഷ്യകാരനൊരു അഭിപ്രായത്തെ ഉറപ്പിച്ചു. ഭാഷ്യകാരന് ശേഷമോ പലരുമെന്ന് പറഞ്ഞ് ഇതല്ല ഋഷിയുടെ അഭിപ്രായം. അപ്പൊ ഈ ഋഷി എന്ന് പറയുന്ന ആളിന്റെ അഭിപ്രായം എന്താണ്? അതേ, അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ ഇത് ഇതിന്റെ ഈ ദർശന വിമർശനങ്ങളുടെ ചരിത്രത്തെ പരിശോധിക്കുന്ന ഒരാൾ അങ്ങനെ തീരുമാനിക്കാൻ പറ്റും. അത് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു വൈഷമ്യം തോന്നും. അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ കേട്ടിട്ടില്ല. അത് നമ്മൾ കേൾക്കാറില്ല, ചിന്തിക്കാറില്ല. ചിന്തിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. പ്രിയാദി സംസൂചിതസ്യ സംസാരനേവ ആത്മനോ ദുഷ്ടത്വമേയെന്ന് പറയുന്നു. മീമാംസം പറയാണ്, പ്രിയാദികൾ കൊണ്ട് സൂചിതമായ സംസാരനയ ആത്മന പലതരത്തും പറയുന്നുണ്ട്. തസ്യ പ്രിയമേവ ശിരഹ എന്നെല്ലാം മറ്റും പറയുന്നുണ്ട്. ഇവിടെ ആത്മാവെന്ന് പറയുന്നത് സംസാരിയാണ്. ആ സംസാരി ആത്മാവാണ്. ദുഷ്ടം വ്യത്വേന ഉപദേശ ആത്മാവിനാണ് ആത്മാവായ ദുഷ്ടം വ്യശ്രോതവ്യോ മന്ദവ്യോ എന്നെല്ലാം ഉപദേശിക്കുന്നു. ഭാഷകാരൻ വെറുതെ കപോല കൽപ്പിതമായി പ്രസംഗിക്കുന്നതല്ല. ഇങ്ങനെയാണ് ജനങ്ങൾ ഇതിനെ മനസ്സിലാക്കിയിരുന്നത്. അതുവരെ പലതരത്തിലും മനസ്സിലാക്കിയിരുന്നു. ഉപനിഷത്ത് ഉപനിഷത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് ധരിക്കുന്ന പോലെ എല്ലാം ബ്രഹ്മമാണെന്ന് പറയുന്നത് മാത്രമല്ല ഉപനിഷത്ത്. ഉപനിഷത്തെ കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. ഋഷി പറഞ്ഞതിന്റെ താല്പര്യം എന്ത്? എന്ന് പറഞ്ഞത് ഋഷി തന്നെ തീരുമാനിച്ചത് ശരിയല്ലെന്നാണ് ഭാഷകാരൻ പറയുന്നത്. പിന്നെ എന്താന്ന് പറഞ്ഞിരിക്കുന്നത്, അത് സംസാരിയായ ആത്മാവിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതോ അസംസാരി ആത്മാവ് അതൊക്കെ സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞാണ്, ആത്മാവിനെ സ്തുതിച്ചു പറഞ്ഞാണ്. അധികം ഞാനൊന്നും മുഖ്യമായ അർത്ഥം എടുക്കാൻ പാടില്ല. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മുടെ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ഇതിലെല്ലാം ഒരുപാട് അർത്ഥവാദങ്ങൾ സ്തുതിപരമായ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ ശരിയെന്ന് വിശ്വസിക്കുന്നവൻ പമ്പരവെട്ടിയാണ്, എന്നിട്ടത് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. അവിടെ അവനവന്റെ ബുദ്ധി ഉപയോഗിച്ച് തീരുമാനിക്കുന്നതിൽ ഏതാണ് അർത്ഥവാദം ഏതാണ് അർത്ഥവാദം അല്ല എന്നുള്ള കാര്യം. ഇവിടെ പറയുന്നു അസംസാരി ആത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം മീമാംസ അർത്ഥവാദമാണ്, അങ്ങനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. ഇവിടെ കർമ്മം ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന ഒരാത്മാവ് അതിന്റെ ഫലം അനുഭവിക്കുന്ന വേറൊരാത്മാവ്, അങ്ങനെ തന്നെ മനസ്സിലാകണമെന്നാണ് ഭാഷകാരനാണ് അതിനെ തിരുത്തുന്നത്. ഭാഷകാരൻ പറയുന്നത് ശരിയല്ല. വേദങ്ങൾക്കൊക്കെ 5000 വർഷത്തെ പഴക്കമുണ്ട് എന്ന് പറയുന്നവരുണ്ട്, ഉണ്ടായിരിക്കാം, എനിക്ക് കൃത്യമായി അറിയത്തില്ല. പക്ഷെ ഉണ്ടെങ്കിലും ഈ 8-ാം നൂറ്റാണ്ട് വരെ ഇതിങ്ങനെയാണ് മനുഷ്യൻ ധരിച്ചിരുന്നത്. വേദാർത്ഥം ഭാഷകാരൻ വന്ന് ഇതിനെ ഇത്രയും വ്യക്തമായി വ്യാഖ്യാനിക്കുന്നവരായി. ഇനി ആരെങ്കിലും ധരിച്ചിരുന്നെങ്കിൽ തന്നെ അപൂർവം ഒന്നോ രണ്ടോ പേര്, അതിനൊന്നും പ്രചാരം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ പൂർവപക്ഷത്തിൽ നിഷേധിക്കുന്നവരൊന്നും ഈ അഭിപ്രായക്കാരല്ല. അപഹത പാത്മത്വം അത് വിശേഷം സ്തുത്യർത്ഥം ഭവിഷ്യതി അപഹതപാത്മ എന്നെല്ലാം പറഞ്ഞത് എല്ലാം വെറും സ്തുതിക്ക് വേണ്ടി പറഞ്ഞാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു ചരിത്രബോധം കൂടെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഇരുട്ടത്ത് തപ്പത്തിൽ 8-ാം നൂറ്റാണ്ടിന് ശേഷം ഇവിടെ അദ്വൈതത്തെ വ്യാഖ്യാനിക്കുന്നതിന് ഒരുപാട് ആചാര്യം പറഞ്ഞു, ഒരുപാട് പലതരത്തിൽ അദ്വൈതത്തെ അവർ പ്രചരിപ്പിച്ചു. അതാണ് നമ്മൾ ഇന്നറിയുന്ന അദ്വൈതം എന്ന് പറയുന്നത്. അത് ഋഷി പറഞ്ഞാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋഷി പറഞ്ഞാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ആണ്, അല്ല ഋഷി പറഞ്ഞ അല്ല എന്നാണ് വേറൊരാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്കത് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാത്തിനെയും വ്യാഖ്യാനിച്ചിരിക്കുന്നത് പദവാക്യ പ്രമാണജ്ഞന്മാരായ ആചാര്യന്മാരാണ്. ഒന്ന് ശരി വേറെ തെറ്റും നിങ്ങൾ പറയും. നമുക്കതിനെ കുറിച്ചൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. അക്കാര്യത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരേ ശ്രുതി ആശ്രയിച്ചിട്ടാണ് ഈ പറയുന്ന നാനാ അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നത്. എത്രയോ കാലം ഈ പറയുന്ന തരത്തിൽ എന്താണ് അതിപ്രഗത്ഭനായ കുമാരന്റെ പട്ടണ പോലുള്ള ആൾക്കാർ വന്നിട്ടും അവർക്ക് പറയാൻ കഴിഞ്ഞു ഈ പറയുന്ന അസംസാരിയായ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. അതിനും ആരെങ്കിലും പറഞ്ഞു, ഭാഷകാരൻ തന്നെ സൂചിപ്പിക്കുന്ന പലരും ആരെങ്കിലും പറഞ്ഞു. അപ്പൊ പിന്നെ ഋഷി പറഞ്ഞതിന്റെ അഭിപ്രായം, ഋഷിയുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് അറിയുന്നത്, അത് ഋഷിയുടെ അഭിപ്രായം ആണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കുന്നത് നമ്മുടെ ബുദ്ധിക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ തീരുമാനിക്കുക, അത്രയേ ഉള്ളൂ. അതിന് യാതൊരു വഴിയും ഇല്ല. ഋഷിമാരുടെ അദ്വൈതികളായിരുന്നു നമുക്ക് പറയാൻ പറ്റും. അങ്ങനായിരുന്നുവെങ്കിൽ ഇവിടെ എങ്ങനെ നാനാ അഭിപ്രായമാണ്. ഒന്ന് ഭാഷകാരന്റെ അഭിപ്രായം, ഭാഷകാരൻ പറയുമ്പോ ആരുടെ അഭിപ്രായം, ഭാഷകാരന്റെ അങ്ങനെ തന്നെ എല്ലാവരും പറയുന്നു. ഭാഷകാരൻ മാത്രമല്ല അങ്ങനെ പറയുന്നു, ഭാഷകാരനെ മുമ്പ് പറഞ്ഞവരും ഭാഷകാരനെ പിന്നീട് പറഞ്ഞവരും എല്ലാം പറയുന്ന എന്താണിത്, സുഹൃത്തിയുടെ അഭിപ്രായം. പിന്നെ നിങ്ങളേത് പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്, നിങ്ങളേത് ആർക്ക് വോട്ട് ചെയ്യൂ എന്നുള്ളതാണ് പ്രശ്നം. അത് പിന്നെ അവസാനം എന്താണ്, മനസാക്ഷിക്ക് അനുസരിച്ച് വോട്ട് ചെയ്യുക എന്നേ പറയാൻ പറ്റും. അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു വഴിയും. ഋഷിയുടെ അഭിപ്രായം എന്ത് എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് ഋഷിയുടെ അഭിപ്രായം. എന്ന് മനസ്സിലാക്കുന്നതാണ് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നത്. അല്ലാതെ വേറെ വഴിയില്ല. അല്ല, ഏതെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ പറഞ്ഞില്ല. എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അത് കേട്ടാൽ കൊള്ളാം എനിക്ക്, ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പറയുന്നതിന് ഇനി ഒരാൾ ജനിക്കേണ്ടി വരും. ഇപ്പോൾ ഉള്ളവർക്ക് പറയാൻ പറ്റില്ല, വേറെ വഴിയില്ല. അപ്പോൾ ഇത് ഋഷിയുടെ അഭിപ്രായം എന്തെന്ന് പറയാൻ നമ്മൾ ബോധിക്കുന്നു. ഏത് ആചാര്യന്റെ അഭിപ്രായത്തോടാണോ നമ്മുടെ ബുദ്ധിക്ക് പ്രതിപത്തി ഉണ്ടാകുന്നത് അത് തന്നെ ഋഷിയുടെ അഭിപ്രായം. അങ്ങനെ സ്വീകരിക്കാനേ പറ്റും. കാരണം ഇത് ഒന്നും രണ്ടുമില്ല, കാക്കത്തുള്ളായിരം വ്യാഖ്യാനമുണ്ട്. അതുകൊണ്ട് അവനവന് ബോധ്യപ്പെടുന്നതേ സ്വീകരിക്കാൻ പറ്റും. നമ്മുടെ ഭാഷകാരന്റെ അഭിപ്രായം ഇതാണ്, അത് നമ്മൾ മനസ്സിലാക്കും, അവൻ സ്വീകരിക്കും. അത് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നത്, ശ്രുതിയെ വ്യാഖ്യാനിച്ച ഇങ്ങനെ ഒരു അഭിപ്രായം വന്നത്. അവനും എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ വ്യാഖ്യാനിച്ചെങ്കിൽ തന്നെ അതൊന്നും നമുക്കിന്ന് ലഭ്യമല്ല. അപ്പൊ ഇതാണ് അദ്വൈതം. ഭാഷകാരൻ പറയുന്നത് ശ്രുതിയുടെ അഭിപ്രായം ഈ കാര്യമാണ്. ഇവിടെ ചോദിക്കുന്നതാണ്, തത്രതത്ര പ്രസാദിതമേത് അധികം അസംസാരി ബ്രഹ്മ ജഗത്കാരണം തദേവച സംസാര ആത്മന പാരമാർത്ഥിക സ്വരൂപം ഉപനിഷത്ത് ഉപദേശിച്ചതേ. ഇവിടെ പൂർവ്വം ചോദിക്കുകയാണ്, ഇത് താങ്കള് തുടങ്ങിയ കാലം പോലെ പറയണം. അതെ, ബ്രഹ്മസൂത്രം വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് തന്നെ പറയുന്നു. അസംസാരിയായ ആത്മാവാണ് ശ്രുതിയുടെ താല്പര്യം. എന്താ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നു? നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ഇവിടെ പൂർവക്ഷം ചോദിക്കും, ഒരേ കാര്യം തന്നെ പറയും. അനുഭാഷകാരന് സമാധാനമുണ്ട്. നനു തത്ര തത്ര പ്രസാദിതമേത്, പല പല സ്ഥലത്തും ഇത് സമർത്ഥിച്ച കാര്യമാണ്. അധികം കൂടുതൽ, മുമ്പ് പറഞ്ഞതിൽ നിന്നും കൂടുതലായിട്ട്. ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്നുള്ള മനുഷ്യർ ധാരാളം കേട്ടിട്ടുള്ളതാണ്, പ്രചാരത്തിലിരുന്നാണ്. ഇത് ഇതിനെ നമുക്ക് ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ കൂട്ടിക്കെട്ടാൻ പറ്റത്തില്ല. ഓരോരോ അഭിപ്രായങ്ങളും ഓരോരോ ആചാര്യന്മാരുടെ അഭിപ്രായങ്ങളും വേറെ വേറെ തന്നെയായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒന്നാണെന്ന് പറയണമെങ്കിൽ ഭാഷ്യകാരം പറയുന്ന പോലെ അജ്ഞൻ ഒന്ന് സ്വീകരിച്ചിരുന്നു, പിന്നെ കുറച്ചുകൂടി വിജ്ഞനായപ്പോൾ കുറച്ചുകൂടെ സ്വീകരിച്ചു, അങ്ങനെ അങ്ങനെ അങ്ങനെ പരമവിജ്ഞാനി വരുമ്പോഴത്തേക്ക് അദ്വൈതം അങ്ങനെ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അദ്വൈതത്തോട് പക്ഷപാതം ഉള്ളതുകൊണ്ട് പറയുന്നു എന്നേ പറയത്തുള്ളൂ. മറ്റുള്ള ദ്വൈതികൾ പറയും ഏറ്റവും അജ്ഞൻ അദ്വൈതം. കുറച്ചുകൂടി അറിവ് വന്നു കഴിഞ്ഞാൽ മാറി മാറി മാറി ശരിയായ വിജ്ഞാനം വരുമ്പോൾ ദ്വൈതത്തിൽ ചേരുമെന്ന് പറയും. ദർശന സമുച്ചയം എന്നും പറഞ്ഞൊരു ഒരുപാട് ദർശനങ്ങളെല്ലാം സമുച്ചയിപ്പിക്കും, പല പല ദർശനങ്ങളും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വിദ്യാരണ്യസ്വാമിയുടെ ഒരു പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട്, സർവദർശന സംഗ്രഹം. ആ തുടങ്ങുന്ന ചാർവാകനിൽ നിന്നാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അവിടെ ദ്വൈതമൊക്കെ എല്ലാം ചർച്ച ചെയ്യും. കാരണം ദ്വൈതം, ഇഷ്ടാദ്വൈതം, ശൈവം, പ്രത്യവിജ്ഞാസിദ്ധാന്തം, ഇത് ചാർവാകൻ വൈശേഷി എല്ലാവരെയും ചർച്ച ചെയ്ത് ഇങ്ങനെ വന്ന് വന്ന് വന്ന് അവസാനം വന്നിട്ട് സമർത്ഥിക്കും. ഇതിനെല്ലാം നിഷേധിക്കുന്നതാണ് അദ്വൈതം എന്ന് സമൃദ്ധി. എന്തുകൊണ്ട്? 15-16 നൂറ്റാണ്ട് ജീവിച്ചിരുന്നതാണ് അദ്ദേഹം. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ദർശനങ്ങളെല്ലാം, ദ്വൈതത്തെയും ഇഷ്ടാദ്വൈതത്തെയും എല്ലാം മനസ്സിലാക്കാൻ അവസരം കിട്ടി. എല്ലാത്തിനെയും കുറിച്ച് ചർച്ച ചെയ്ത് അവസാനം പറഞ്ഞു. ഒരു തരത്തിൽ സമന്വയിപ്പിക്കുകയും ഒരു തരത്തിൽ നിഷേധിക്കുകയും ചെയ്യാം. ഇതുവരെ ദർശനത്തെ സമന്വയിപ്പിച്ച് പലരും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ഓരോ പടിയായിട്ട് കണക്കാക്കണം. അങ്ങനെ വന്നു വന്നു വന്നു അവസാനം ഇവിടെ എത്തിച്ചേരും അദ്വൈതത്തിൽ. അദ്വൈതയെ സംബന്ധിച്ച് വളരെ സുഖമുള്ള ഒരു ഏർപ്പാടാണ്. പക്ഷെ ചാർവാകനാണ് ഒരു ബസ് എഴുതണമെങ്കിൽ എന്ത് പറയും? അയാൾ ആദ്യം എഴുതും അദ്വൈതം, ഇതാ സംബന്ധമാണ്, പിന്നെ ദ്വൈതം, ഇഷ്ടാദ്വൈതം, ഇതെല്ലാം എഴുതിയിട്ട് അവസാനം എഴുതുന്ന എന്തായിരിക്കും? ചാർവാകം, ഇതാണ് ശരിയായിട്ടുള്ള ദർശനം. ഇതൊക്കെ ഓരോരുത്തരുടെയും ബുദ്ധിയും കഴിവും പിന്നെ അവരവരുടെ അറിവും അനുസരിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് ഏതിനു വേണോ സമന്വയിപ്പിക്കാം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ദർശനങ്ങൾക്കെല്ലാം അതിൻ്റെതായ തനിമയുണ്ട്. എല്ലാം അതാത് വ്യത്യസ്തങ്ങളുമാണ്. ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. ഇതെല്ലാം അദ്വൈതം എന്ന് പറയുന്നത് പരമാബദ്ധമാണ് പറയുന്നത്. ഞാനത് പറയാൻ കാരണം, ഇന്നത്തെ ആധുനിക അദ്വൈത വ്യാഖ്യാതാക്കളുണ്ട്, ഓരോരു ഇതെല്ലാം അദ്വൈതം തന്നെ. ഇതെല്ലാം ഒന്നെന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് ഏത്? ഇത് ചോദ്യം വരും. നിങ്ങളെല്ലാം ഒന്നാണെന്ന് പറയും. ഏതാ ഒന്ന്? അത് ഏറ്റവും പ്രാചീനമായ ജൈനന്മാരുടെ സിദ്ധാന്തമാണോ, അതോ അത് കഴിഞ്ഞ് വന്ന ബൗദ്ധന്മാരുടേതാണോ, അതോ ഇനി ആസ്തികന്മാരുടെ സാങ്കേ അന്യായം വൈ ചെയ്ത് ഏതാ ഒന്നെന്ന് പറയുന്നു? ഏതൊന്നെന്ന് പറയും? അപ്പോ ഏതെങ്കിലും ഒന്നെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരത് അംഗീകരിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടേതായ അസ്തിത്വമുണ്ട്. വളരെ പ്രാചീനമാണ് ജൈനവും ബൗദ്ധവുമൊക്കെ. അതിനു മുമ്പ് സാഖ്യം ഉണ്ടായിരുന്നു എന്ന് പറയും. കൃത്യമായ കണക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇതെല്ലാം പ്രാചീനങ്ങളാണ്. ഏത് മുമ്പ് ഏത് പിൻപിലെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. പഴയതിനെ സംബന്ധിച്ച്, പുതിയതിനെ സംബന്ധിച്ചേ പറയാൻ പറ്റും. ചരിത്രം എന്തായാലും ഇതെല്ലാം സ്വതന്ത്രമാണ്, അതാണ് ഇവിടെ പറയുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ ഇതുണ്ടല്ലോ. എല്ലാം കൂടെ ഒന്നാണെന്ന് പറയുന്നത്, നിങ്ങൾക്ക് സാമർത്ഥ്യമുണ്ടെങ്കിൽ എല്ലാം ഒന്നായിട്ട് വ്യാഖ്യാനിക്കാം. മറിച്ച് എല്ലാം സ്വതന്ത്ര ചിന്തകളാണ്, പരസ്പര ബന്ധമുണ്ട്. ഇതെല്ലാം മുമ്പോട്ടും മുമ്പോട്ടും വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ ബൗദ്ധന്മാരുടെ ക്ഷണിക വിജ്ഞാനവാദം, അതിൻ്റെ സ്വാധീനം അദ്വൈതത്തിലുണ്ട്. സംഖ്യന്മാരുടെ പുരുഷ നിർഗുണത്വം, അത് അദ്വൈതത്തിൽ വന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില പരസ്പരമുള്ള ബന്ധങ്ങൾ അതുണ്ടെന്നുള്ളതേ ഉള്ളൂ. അത് നമ്മൾ സമഗ്രമെന്ന് പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിജീവിച്ചതുകൊണ്ട്, ഒരു പൊതുവൊരു സിദ്ധാന്തം ഉണ്ടെന്നാണ്. ഏതാണോ അതിജീവിക്കുന്നതിന് ബലമുണ്ട്. ഇത്രയൊക്കെ എതിർപ്പുകളേക്ക് അതിജീവിച്ചും ഇന്നും അദ്വൈതം എന്ത് ചെയ്യുന്നു? ബുദ്ധിമാന്മാരുടെ ചിന്തയ്ക്ക് വിഷയമായി നിൽക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു വിശേഷം. മറ്റേതിനൊന്നും അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞില്ല. അത് ഒരുപാട് ദാർശനിക മണ്ഡലത്തിൽ ഒരുപാട് വിചാര വിമർശനങ്ങൾക്ക് വിധേയമായിട്ട് നിൽക്കുന്നു. അതിജീവിക്കുന്നതിന് ബലമുണ്ടെന്നുള്ള ഒരു സർവസമ്മതമായ സിദ്ധാന്തമാണ്. അതുകൊണ്ട് പറയുന്നു അത്രയേ ഉള്ളൂ. അത് തത്വചിന്തയുടെ നിലയിൽ, തത്വചിന്തയുടെ വഴി വേറെയാണ്, ഭൗതികമായ ശാസ്ത്രത്തിൻ്റെ വഴി വേറെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോ ഒരാള് ഇപ്പൊ പക്ഷപാതം ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല. ഒരാൾക്ക് ഒന്നിനോട് പക്ഷപാതം ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല. അത് ബൗദ്ധികമായ നിലയിൽ പറയണം. പക്ഷപാതപരമായിട്ട് പറഞ്ഞ ഏതും ഏറ്റവും പ്രാചീനമായ ചാർവാകന്റെ സിദ്ധാന്തം പോലും ശ്രേഷ്ഠമാണെന്ന് ഇന്നും പറയുന്നവരുണ്ടല്ലോ. അതാണ് ശ്രേഷ്ഠം. അതാൻ പറഞ്ഞില്ലേ, അതൊക്കെ അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് പറയാൻ അല്ല പറയാൻ കഴിയത്തില്ല. അത് ഏറ്റവും പ്രാചീനമാണ്, എല്ലാ കാലത്തും പ്രചാരത്തിലിരുന്നതാണ്. രാമായണത്തിൽ പോലും ചാർവാക ബ്രാഹ്മണരെ കുറിച്ച് പറയുന്നു. അപ്പൊ എല്ലായിടത്തും ഉണ്ടായിരുന്നു, എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, ഇന്നുണ്ട്. അത് ശ്രേഷ്ഠമെന്ന് കരുതുന്നവരുണ്ടല്ലോ. അപ്പൊ ഇവിടെ ചോദിക്കുന്ന ഇത് ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഒരുപാടൊക്കെ വിചാര വിമർശനങ്ങൾക്ക് വിധേയമാക്കിയാണ് ഇതുവരെ എന്താണ് മൂന്നാം അധ്യായം നാലാം പാദം വരെ എത്തി. വീണ്ടും ഇതേ കാര്യം തന്നെ പൂർവപക്ഷ സിദ്ധാന്തം അദ്വൈതം തന്നെ വീണ്ടും വരുന്നു. ഞങ്ങൾക്ക് ബോറടിക്കുന്നു എന്നാണ് പൂർവപക്ഷി പറയുന്നത്. നിങ്ങളെപ്പോലെ തന്നെ തത്രത്ര പ്രസാദിതമേത് അധികം അസംസാരി ബ്രഹ്മജഗത് കാരണം. അതാണ് മുമ്പ് പറഞ്ഞവരിൽ നിന്നും വ്യത്യസ്തമായി. അതാണ് അധികം എന്ന് പറയുന്നത്, വൃത്തികാരനും മറ്റും പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി. തദൈവജ സംസാരണ ആത്മന പാരമാർത്ഥിക സ്വരൂപം, അത് തന്നെയാണ് ഈ സംസാരിയായിരിക്കുന്ന ആത്മാവിന്റെ പാരമാർത്ഥികമായ സ്വരൂപം. ഉപനിഷത് ഉപദേശിച്ചത് അവനാണ് ഇവിടെ പ്രാധാന്യം. ഭാഷകാര് സ്വതന്ത്രമായി പറയുന്നില്ല, എന്നെ സ്വതന്ത്രമായി പറയുന്നതാണെങ്കിലും പരസ്യമായി തങ്ങിയിരിക്കുന്നില്ല. ഭാഷകാരൻ പറയുന്നത് താൻ കണ്ടെത്തിയ സിദ്ധാന്തവും തന്റെ ബുദ്ധി വൈഭവം കൊണ്ട് താൻ കണ്ടെത്തിയ സിദ്ധാന്തമാണെങ്കിലും അതിനെ സ്വതന്ത്രം എന്ന് പറയുന്നില്ല. പിന്നെ ഉപനിഷത്ത് ഉപദേശിച്ചത് എന്നേ പറയും. ഉപനിഷത്തിൽ ഇത് പറയുന്നു എന്ന് പറഞ്ഞാലേ അന്നുള്ളവർ അംഗീകരിക്കത്തുള്ളൂ. അന്ന് ഉപനിഷത്തിനാണ് പറയാൻ പറ്റും. ഇന്ന് നമ്മൾ എന്ത് മനുഷ്യന്റെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞാലും ഭരണഘടനയിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റും, അതിനെ വ്യാഖ്യാനിച്ച് അതിനെ സമർത്ഥിക്കാൻ പറ്റും. അതുപോലെയാണ് പഴയ കാലത്ത് എന്ത് തത്വത്തെ കുറിച്ച് പറഞ്ഞാലും ഉപനിഷത്തിന്റെ പിൻബലത്തിലെ പറയാൻ പറ്റും. അതുകൊണ്ട് താൻ പറയുന്നു എന്ന് പറയുന്നില്ല, പറയുന്നത് തന്റേതാണെങ്കിലും ഇവിടെ ഈ പറയുന്ന അദ്വൈത വാദം എന്ന് പറയുന്നത് ഒട്ടുമുക്കാലും ഭാഷകാരന്റെ സ്വന്തമാണ്, അതേ അവതരിപ്പിക്കുന്ന. അതിനുമുമ്പുള്ളവർ ഇത്രയും പ്രബലമായ വാദങ്ങളൊന്നും അവർ കേട്ടിട്ടില്ല. അപ്പൊ ഭാഷകാരന്റെ ആണെങ്കിലും പറയുന്നില്ല ഇത് എന്റെ അഭിപ്രായമാണെന്ന് പറയുന്നില്ല. ഇത് ഉപനിഷത്ത് ഉപദേശിച്ച ഉപനിഷത്തിന്റെ ഇതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ ആണ്, ഇത് മുഴുവൻ ബ്രഹ്മസൂത്രം മുഴുവൻ തന്നെ ശ്രുതിയുടെ അർത്ഥത്തെ വ്യാഖ്യാനിക്കാനാണ്. മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞാണ് പറയുന്നത്, സത്യം പ്രസാദിതം തസ്സൈവതോ സ്തൂണാനിഖനവർ ഫലദ്വാരേണ ആക്ഷേപ സമാധാനേ ക്രിയതേ ദാഢ്യായി. ഇനി ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് സാധന ഫലങ്ങളെ കുറിച്ച്. അപ്പോ ആ പറയുന്ന ആത്മജ്ഞാനം അതിനെ ഫലവുമായി ബന്ധപ്പെടുത്തി ഇവിടെ വീണ്ടും ചർച്ച ചെയ്യുന്നു. എങ്ങനെ ആക്ഷേപ സമാധാനി പൂർവപക്ഷ സമാധാനത്തിലൂടെ, ഈ പൂർവപക്ഷ സമാധാനം എന്ന് പറയുന്നതും ചെറിയ പൂർവപക്ഷവും സമാധാനവും ഇങ്ങനെ എന്തിനാ ഈ ശാസ്ത്രം പലരും ചിന്തിക്കുന്നു. അദ്വൈതത്തിന്റെ ശാസ്ത്രം എന്തിനാണ് ഇങ്ങനൊരു പല ആചാര്യന്മാരുടെയും വചനങ്ങളിൽ നിന്ന് നമുക്ക് തെറ്റിദ്ധാരണയുണ്ട്. ശാസ്ത്രം എന്ന് വെച്ചാൽ വിചാരമാണ്, വിചാരം കൂടാതെ കഴിയത്തില്ല. ശാസ്ത്രത്തെ എവിടെയാണ് നിഷേധിക്കുന്നത്? ഏ എവിടെയാണ്? അങ്ങനെ ശാസ്ത്രത്തിൽ നിഷേധിക്കുന്ന ഉപാസനകളാണ്. നിങ്ങളോടൊരു മന്ത്രം പറഞ്ഞിരുന്നു, നമശിവായ, അത് ചൊല്ലാൻ പറയുന്നു, അല്ലെങ്കിൽ അത് ജപിക്കാൻ പറയുന്നു. ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. അത് വിശ്വാസത്തോടുകൂടി അതിനെന്തെങ്കിലും വിധിയുണ്ടെങ്കിൽ അതനുസരിച്ച് അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ശാസ്ത്രത്തിന്റെ ആവശ്യം ഉപാസനകളാണ് ശാസ്ത്രത്തിന് നിഷേധിക്കുന്നത്. അതിനൊരു ഫലമുണ്ട് എന്ന് ആ ഉപാസനകളെ കുറിച്ച് പറയുന്നു. ശാസ്ത്രം പറയുന്നു, അല്ലെങ്കിൽ ഗുരു പറയുന്നു. അത് കേൾക്കുന്ന ശ്രോതാവ് ശിഷ്യൻ അതിന് ശ്രദ്ധയുണ്ട്, അതുകൊണ്ടാണ് അനുഷ്ഠിക്കുന്നത്. അപ്പോൾ അതും എന്താണ്, ഒരു ഫലത്തെ ഉണ്ടാക്കുന്നതാണ്. ഓരോരുത്തരുടെ അധികാരഭേദം തന്നെ അവിടെയും പറയുന്നു, ശ്രദ്ധയും പറയുന്നു. അവിടെ ശാസ്ത്രത്തിന്റെ ആവശ്യമുണ്ട്, അവിടുന്ന് ശാസ്ത്രത്തെ നിഷേധിക്കുന്നു. ഉപാസനകളിലെല്ലാം ഇനി അവിടെ ശാസ്ത്രം ആവശ്യമായി വന്നാൽ തന്നെ ഉപാസന എന്താണെന്ന് മനസ്സിലാക്കുന്ന അത്രയും മതി. ഇവിടെ വേദത്തെ സംബന്ധിച്ചുള്ള വൈദികമായ ഉപാസനകളാണെങ്കിൽ ഇപ്പൊ കുറച്ച് ശാസ്ത്രം ആവശ്യമാണ്. അത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് മൂന്നാം പാദത്തിൽ മുഴുവൻ ചർച്ച ചെയ്തതാണ്. അറിയാതെ അത് ചെയ്യാൻ പറ്റില്ല. ലൗകികമായ ഉപാസനകൾ അല്ലെങ്കിൽ പൗരാണികമായ ഉപാസനകളാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഒരു മന്ത്രം പറയുകയോ അല്ലെങ്കിൽ ഒരു പൂജാവിധാനം പറഞ്ഞു കൊടുക്കുകയോ ഒരു ആരാധനാ രീതി പറഞ്ഞു കൊടുക്കുകയോ ചെയ്ത് അത് മനസ്സിലാക്കാനൊന്നുമില്ല. അത് വളരെ പരിമിതം, ശാസ്ത്രം അല്ലെന്നുള്ളത് അത് വളരെ തുച്ഛമാണ്. ഗണപതി ഹോമം ആത്മാർത്ഥമായിട്ട് വിചാരിച്ച പഠിക്കാൻ എത്ര ദിവസം വേണം? എത്ര ദിവസം വേണം? എത്ര ദിവസം വേണ്ടി വരും? വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പഠിച്ച് ചെയ്യാൻ പറ്റും. അങ്ങേറ്റം പോയ ഒരാഴ്ച. അപ്പൊ ശാസ്ത്രം അവിടെ തീർന്നു, പിന്നെ അത് ചെയ്താൽ മതി. മരിക്കുന്നതുവരെ ചെയ്യാനുള്ള സാധനം അത് മതി. പിന്നെ പുതുതായിട്ട് അത് പഠിക്കേണ്ട കാര്യമില്ല, പഠിച്ച് ചെയ്യുക. അപ്പൊ ഉപാസനകളെ സംബന്ധിച്ച് സർവത്ര അങ്ങനെയാണ്. അവിടെ ശാസ്ത്രത്തെ നിഷേധിക്കുന്നു. അവിടെ പിന്നെ ആജീവനാന്ത ശാസ്ത്രത്തെ പിന്തുടരേണ്ട കാര്യമില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി, അനുഷ്ഠാനത്തിന് വേണ്ടി അത് മനസ്സിലാക്കുക. അനുഷ്ഠാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ശാസ്ത്രത്തിന്റെ ആവശ്യം ഇല്ല. പിന്നെ അതിന്റെ പറയും, പിന്നെ അവിടെ പറയും തിയറി കഴിഞ്ഞ് ഇനി എന്താണ്, പ്രാക്ടിക്കലാണ് അത് ചെയ്ത് ഫലത്തിലെത്തിക്കുക. അത്ര പോലും ആവശ്യമില്ല. മന്ത്രജപങ്ങളെയും മറ്റും സംബന്ധിച്ചാണ് ഒരു തവണ ഉപദേശിച്ചത് ശാസ്ത്രം തീർന്നു. അപ്പൊ അവിടെയാണ് അത് വെച്ചുകൊണ്ടാണ് പല ആചാര്യന്മാരും പറയുന്നത് ശാസ്ത്രം ആവശ്യമില്ലാത്തതാണോ? അത് ശരിയാണ്, 100%. ഉപാസനയ്ക്ക് എന്താ ശാസ്ത്രം? ഇനി അവിടെ ശാസ്ത്രത്തിന്റെ പുറകെ പോയാലോ? നമ്മൾ 10 ദിവസം ഗണപതിഹോമം ചെയ്യും. അപ്പോൾ അയാൾക്ക് തോന്നുന്നു ഇത് പോരെ, പിന്നെ 10 ദിവസം കൂടോത്രം ചെയ്യും വേറെ ശാസ്ത്രത്തിന്റെ പുറകെ. അതപകടമാണ്. ഗണപതിഹോമത്തിന് പോയോ പിന്നെ കൂടോത്രത്തിന്റെ പുറകെ പോയോ? അതും ഒരു ശാസ്ത്രമാണല്ലോ. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല. അതുകൊണ്ട് പുതിയതൊന്ന് പഠിച്ചിരിക്കാം, പിന്നെ അത് അതുപോലെ വേറൊന്ന് ആഭിചാരം വേണം, മറ്റത് വേണം, മറിച്ച് വേണം, ഇങ്ങനെയെല്ലാം പോകും. അവിടെയാണ് നിഷേധിക്കുന്നത്, ശാസ്ത്രം ആവശ്യമില്ല, പറഞ്ഞെന്ന് മാത്രം ചെയ്താൽ മതി, കൂടുതലൊന്നും വേണ്ട, ശ്രദ്ധയുള്ളതെന്ന് അത് മതി. ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ശാസ്ത്രങ്ങളെ നിഷേധിക്കുന്നത്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ നിന്ന് പറയുന്ന ശാസ്ത്രത്തെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ആണ് ഭാഷകാരം പറയുന്നത് പ്രസാദിതം. ഇത് നേരത്തെ മുമ്പ് പറഞ്ഞ് സമർത്ഥിച്ച കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, സത്യം പ്രസാദിതം എന്ന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്. തസ്യവത്തു വദനത്തിൽ തന്നെ ആ പറഞ്ഞ കാര്യം തന്നെ, പുതിയ കാര്യമൊന്നും പറയാനില്ല. സ്തൂണ നിഖനനവത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഭാഷകാരം തന്നെ. സ്തൂണ നിഖനന, ന്യായമനുസരിച്ച് ഉറപ്പിക്കുക. വീണ്ടും എന്തെങ്കിലും അതിൽ ബുദ്ധിയിൽ എന്തെങ്കിലും പഴുതുകൾ കിടപ്പുണ്ടോ എന്ന് പരിശോധിച്ച് ആ സംശയങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്ന് അതിന് ഉറപ്പിക്കുക. അല്ല, ഇത് ഒരാൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് കൃതകൃത്യനാകാൻ പറ്റത്തില്ല, ആരും ആകുന്നുമില്ല. ബോറടിക്കുന്നു, എഴുന്നേറ്റ് പോകത്തേ ഉള്ളൂ. ഇതുകൊണ്ട് അവന് യാതൊരു പ്രയോജനം ഉണ്ടാകും. കാരണം ഇത് ക്ഷമ ആവശ്യമാണ്. ശാസ്ത്രം വിടാനൊക്കത്തില്ല, ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഏതുവരെ സ്തൂണാനുകന് ഫലദ്വരേണ, ഇവിടെ വരുമ്പോൾ ഫലത്തെക്കുറിച്ച് ആക്ഷേപസമാധാനേ ക്രിയേതി, ആക്ഷേപസമാധാനങ്ങൾ പൂർവോഷ ഈ രീതിയിലാണ്. അപ്പൊ ഇവിടെ ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷ സമാധാന രൂപത്തിലുള്ള ചിന്തയാണ്, വിചാരമാണ്. ഇതാണ് ഉപാസനയിൽ നിന്ന് ഇവിടെ വ്യത്യാസം. ഉപാസനയുടെ ആവശ്യമുള്ള ഉണ്ടെങ്കിൽ തന്നെ വളരെ പരിമിതമാണ്. നിങ്ങൾക്കൊരു ഗണപതി ഹോമം പറഞ്ഞു തരുന്നു, സംശയം വരുന്നു, ഇത് ആദ്യം ചെയ്യണോ അതോ പിന്നീട് അത് ചെയ്യണോ, അങ്ങനെ സംശയം വരുന്നു, സംശയം തീർത്തു. പിന്നെ മരണം വരെയുള്ള ജോലി എന്താണ്? അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇവിടെ അങ്ങനെയാണ്, നിരന്തരം ഏത് പൂർവപക്ഷ സമാധാന രൂപത്തിൽ വീണ്ടും സംശയം വരും, വികല്പങ്ങൾ മനസ്സിൽ വരും, നിരാകരിക്കണം. അങ്ങനെ ഏതുവരെ? ദാർഢ്യായ ജ്ഞാനദാർഢ്യത്തിന് വേണ്ടി. ജ്ഞാനദാർഢ്യം വരുന്നതിന് ഇത് ആവശ്യമാണ്. ഏതുവരെയായാലും കൊള്ള. അപ്പൊ ഇന്നും ഇത് ആവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പലയിടത്തും പറയുന്നത്, മരണം വരെ ഇത് ആവർത്തിക്കണമെന്നും മറ്റും പറയുന്നത്. ആ ദൃഢത വന്നില്ലെങ്കിൽ, വന്നു കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ല. ദൃഢത എന്താണെന്ന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണത്? സംശയാദികൾ മാറുക. ഈ പൂർവപക്ഷ രൂപത്തിൽ വരുന്നത് സംശയമാണ്. ഇതാണ് അദ്വൈതത്തിന്റെ വഴി. ഇവിടെ നിങ്ങൾക്ക് ജ്ഞാനദാർഢ്യം വരുന്നവരെ ശാസ്ത്രത്തെ വലിച്ചു കളയാൻ പറ്റും, കൊണ്ടുവരുന്നേ പറ്റും. അണുഭാഷികാരൻ തന്നെ ഇത്രയും വിപുലമായ ഒരു ശാസ്ത്രത്തെ രചിച്ചത് അതിന്റെ ജിജ്ഞാസുക്കൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് അദ്വൈതത്തിന്റെ വഴി വളരെ വ്യക്തമാണ്. അതിൽ പിന്നെ നിങ്ങൾ സംശയങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യം. സംശയം ഉണ്ടാകുന്നത് എപ്പോഴും ഇതുകൊണ്ടാണ്. ഈ ഉപാസന എന്താണ്, ഉപാസനയുടെ മാർഗം എന്താണ്, അദ്വൈതത്തിന്റെ വഴി എന്താണ്, ഈ തിരിച്ചറിയാൻ വയ്യാത്ത ആൾക്കാരാണ് ഈ ആശയക്കുഴപ്പങ്ങളുണ്ടാകുന്നത്. അപ്പൊ അദ്വൈതത്തിന്റെ വഴി മനസ്സിലാക്കിയവന് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല, ശാസ്ത്രം എന്തിന് ചോദിക്കാൻ പറ്റില്ല. പിന്നെ വേറെന്നുണ്ട്, ഗുരുക്കന്മാരുടെ അടുത്ത് സാറിന് ചെല്ലുന്നതെല്ലാം ഭൂരിപക്ഷവും മൂഢന്മാരായ ആൾക്കാരായി. അപ്പൊ അവരോട് പറയും, എന്താണ് ശാസ്ത്രം ആവശ്യം, എന്താ എന്നോട് അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ശാസ്ത്രം വേഗമെന്ന് തന്നെ അവന് തല പെരുകും, പിന്നെ അല്ലേ ശാസ്ത്രത്തിലേക്ക് കിടക്കുന്നു. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? അവരുടെ മൂഢതയ്ക്കനുസരിച്ച് എന്തെങ്കിലും ഉപാസനകൾ പറഞ്ഞുകൊടുക്കും. ഇത് മതി എന്നുള്ള നിലപാടാണ് അവരോട് പറയുന്നത്. അവിടുത്തെ ഇത് പോരാന്ന് പറയുന്നു. ഒരു പത്തക്ഷരമുള്ള ഒരു മന്ത്രം പറഞ്ഞു കൊടുത്ത് അത് തന്നെ അവന് ഭാരമാണെങ്കിൽ അരക്ഷരത്തിലൊരു മന്ത്രം പറഞ്ഞുകൊടുക്കും, നിനക്കിത് മതി എന്ന് പറയും. ഇതാണ് ഗുരുക്കന്മാരുടെ രീതി. കാരണം രണ്ടക്ഷരമായാൽ അവനും തല പരുക്കും, മൂന്നക്ഷരമായാൽ പിന്നെ പറയാനും വട്ടുപിടിക്കും. അതുകൊണ്ട് മിനിമം ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഇത് പറയും. എന്നിട്ട് അവനോട് പറയുന്ന എന്താണ്? നീ ഇത് അനുഷ്ഠിക്കുക, ഈ ഉപാസന ചെയ്തുകൊണ്ടിരിക്കുക, നിനക്ക് ഇതുകൊണ്ടാണ് പ്രയോജനം. അവിടെ അവനോടാണ് ശാസ്ത്രത്തെ നിഷേധിക്കുന്നത്. ശാസ്ത്രമൊന്നും ആവശ്യമില്ല, അവന്റെ മുമ്പിൽ ശാസ്ത്രം വന്നു കഴിഞ്ഞാൽ അവൻ നിലാവത്തിറങ്ങി ഉറകനെ പോലെ കിടന്ന് പരതിപ്പോവും. ഒരിടത്തും അവനെത്താൻ പറ്റുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഭാഷകാരന്റെ രീതി അതല്ല. ഭാഷകാരൻ പറയുന്നു ഇത് ആവർത്തിക്കുകയാണ് ദാർഢ്യം വരുന്നതുവരെ. അതുകൊണ്ട് ഞാനിവിടെ ഇത് ഈ അവസാന ഭാഗത്ത് വീണ്ടും ഈ കാര്യം തന്നെ പറയുന്നു. ഇനി ഇത് പറഞ്ഞുകൊണ്ടേ ഇനി വൈദികമായ അനുഭവിക്കാൻ വേണ്ടി പ്രവൃത്തിയാണ്. അതിനുശേഷം ഈ ഔപനിഷത്തും ദർശനം നാം പ്രവൃത്തിയോടും ദർശനം നാം പ്രവൃത്തിയാണ് എവിടെ അത് പൂർവപക്ഷ സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ ഒരു പറയുന്നു, അബോധപാത്മത്വാദി വിശേഷണ അസംസാരി ആത്മവിഷയം ഔപനിഷദം ദർശനം ന പ്രവൃത്തിയംഗം സ്യാത്. എന്നാര് പറയും? ആ സിദ്ധാന്തി അമ്പരുന്ന പ്രിയാദി സംസാരിന ദേശ അബോധപാത്മത വിശേഷണ സ്തുത്യർത്ഥം ഭവിഷ്യതി. വീണ്ടും മീമാംസം പറയും. സിദ്ധാന്തി എപ്പോഴും അക്കാര്യം തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനം എന്താ പറയുന്നത്? അതൊക്കെ വെറും അർത്ഥവാദമാണ്. സ്തുത്യർത്ഥം എന്ന് എപ്പോ പറയുന്നു? അത് മീമാംസകനായി. മീമാംസനെ എങ്ങനെ പറയാൻ പറ്റും? അല്ല, സ്തുത്യർത്ഥം മോഷിക്കുന്നത് പൂർവപക്ഷം, സിദ്ധാന്തമല്ല. ആകുന്നു, അത്രേ ഉള്ളൂ. അതിൽ കാര്യമില്ല. അങ്ങനെയാകാം എന്നുള്ള അർത്ഥത്തിൽ, അങ്ങനെയാകാം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. അതിനു വേണ്ടിയിട്ടാണ് ലട്ട് ലിംഗെല്ലാം അങ്ങനെ ഉപയോഗിക്കും. സ്യാ എന്ന് പറയുന്നത് അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ആകട്ടെ എന്ന്. സ്തുത്യർത്ഥം എന്ന് പറയുന്നത് സിദ്ധാന്തിക്ക് പറയാൻ പറ്റില്ലല്ലോ. ആർക്ക് സമാധാനം? സിദ്ധാന്തിക്ക്. സ്തുത്യർത്ഥമായി തീരുമല്ലോ എന്ന് ആര് പറയുന്ന? സിദ്ധാന്തി എങ്ങനെ പറയും? അത് ദോഷം പറഞ്ഞ സിദ്ധാന്തിയാണ് പറയുന്നെങ്കിൽ അത് പൂർവപക്ഷമാണ്. സിദ്ധാന്തിയാണ് പറയുന്നെങ്കിൽ അതാരുടെ അഭിപ്രായം? മീമാംസകന്റെ. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ മീമാംസകൻ തന്നെ പറയും സ്തുത്യർത്ഥമാണ്. അവർക്കങ്ങനെ പറയാൻ കഴിയും. അതുകൊണ്ട് വീണ്ടും ഈ കാര്യം ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിനു മുമ്പ് പറഞ്ഞ ഓരോ ചോദ്യങ്ങൾക്കും സമാനവും പറയുന്നു, പൂർവപക്ഷവും പറയുന്നു. എന്നിട്ട് സന്യാസം വരെ ഉള്ള കാര്യങ്ങൾ ഇവിടെ തുടർന്ന് ചർച്ച ചെയ്യണം. Yeah.